ഗ്രഹിക്കണം. ഋവർണാന്തവും ഉവർണാന്തവും എന്ന് വരുമ്പോൾ നംസകത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ വരുന്നത്? എങ്ങനെ വരും? ഋദു, ഋദുനി, ഋദുനി, ബാക്കി ഋദുനെങ്ങനെ വരും? വരും. അപ്പൊ ഋദുന എന്ന് വരും. ഋദുനെ ഋദുനഹ, ഋദുനഹ എന്ന് വരും. പക്ഷെ ഇവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഋദോഹോ എന്നാ കൊടുത്തിരിക്കുന്നു. ഋദോഹോ സൂത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ഋദോഹോ ഋദു പിന്നെ ഋദോഹോ എന്നു. ഋദു എന്ന് വരുന്നത് സമാഹാരദ്വന്ദ്വമായതുകൊണ്ട്. പക്ഷെ രൂപം കൊടുത്തിരിക്കുന്ന പുല്ലിംഗത്തിൻ്റെ ഋദു എന്ന് പറയുന്നത് ഋദു സമാഹാരമാണ്. ഏകവചനത്തിലല്ലേ ഇരിക്കുന്ന ഋദു, ഋദുനി, ഋദുനി. അപ്പോൾ സമാഹാരമാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തോന്ന് പുല്ലിംഗത്തിന്റെ രൂപം ഋദോഹോ. സൂത്രം കൃവിക്ഷേപെ കീര്യതെ അനേന, വിക്ഷേപിക്കുന്നു, എറിയുന്നത് എന്തുകൊണ്ടാണോ അത് കരം. അകടത്തെരിച്ച കാരക സംജ്ഞായം ഭാവാർത്ഥം വരുന്നുണ്ട്. വേറെ ഏത് അർത്ഥത്തിൽ ഉപയോഗിക്കുക, അതിലെല്ലാം പ്രയോഗിക്കാം. കരം ടാക്സ് ആണെന്നും പറയാം. കീര്യതയെ കൊടുക്കുന്നത് കർമ്മണിയിൽ വന്നു കഴിഞ്ഞാൽ കൃവിക്ഷേപി. ഇവിടെ എന്തോന്നു അപ്പു വന്നു. കൃവിക്ഷേപം എന്ന് വരുമ്പോൾ അപ്പു വരുന്നു. ഏത് സൂത്രം വരും? കൃ അപ്പിരിക്കുമ്പോൾ ഏത് സൂത്രം വരുന്നു? ഋദൈദ്ധാതോഹ വരത്തില്ലേ? എന്താ ഏ ഇവിടെ എങ്ങനെ ഗുണം നിഷേധിക്കുന്നു? എന്തുകൊണ്ട് വരുന്നില്ല? ഇത്തവും ഇത്തവും ഉണ്ടോ? ഉള്ളിടത്തെ വരത്തുള്ളൂ. അവിടെ ഋതയുദ്ധാതുവാന്റെ വൃത്തിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? എറുവണ്ണാന്താ ഇത്തസ്യാത്, അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എറുവണ്ണാന്തമാണ്, ഇത്ത് വരാമല്ലോ. ഋതയുദ്ധാതു അങ്ങനെ അതിന്റെ അപവാദമാണ് എന്ത്? സർവ്വധാതുക ആർദ്ധാതിക അതിന്റെ അപവാദം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗുണം വന്നു, രവരം വന്നു. പിന്നെ അതവിടെ പ്രവർത്തിക്കും? സർവ്വധാതുക ആർദ്ധാതിക പ്രവർത്തിക്കാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ കിത്തും കിത്തുകളൊക്കെ ഉള്ളിടത്ത് അത് പ്രവർത്തിക്കും. കിരതി അവിടെ പ്രവർത്തിച്ചോളൂ. അവിടെ സർവ്വധാതു ആർദ്ധാതുക പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ശപ്പ് ഇത്താണ്. തുദാതിയിലാണ് ശ ഇത്തായി കിരതി എന്ന് വരുന്നു. ഇത്തായോണ്ട് അവിടെ സർവ്വധാതു അർദ്ധ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് വരും? ഹൃദയ ധാതു വരും. കിരതി കീരിയതേ അനേന കരഹ ഗൃഹ നികരണെ വിഴുങ്ങുക എന്നുള്ള അർത്ഥത്തിൽ ഗീര്യതേ ഗൃഹ നികരണയാണ്. വിഴുങ്ങുന്നത് എന്താണ്? വിഷം. ഗര വിഷം ആരും പായസം കുടിക്കും പോലെ കുടിക്കാറില്ലല്ലോ. ഗരം വിഴുങ്ങിക്കളയുന്ന സാധനമാണ് ഗൃഹനികരണ. ഗര ഗിരതി എന്ന് തന്നെ. ശ്രീഹിംസായാം ശീരിയത അനേന, ഇതുകൊണ്ടാണ് പിളർക്കുന്ന, ഹിംസിക്കുന്നത്. ഇവിടെ എല്ലാം എന്ത് വരുന്നു? അപ്പു വരുന്നു, സർവ്വധാതു ഗുണം, രപരം വന്നു, പ്രാതിസഞ്ജ വന്നു, കരഹ ഗരഹ ശരഹ യവഹ യു മിശ്രണ അമിശ്രണ യോഹോ അമിശ്രണം ചെയ്യുന്നത്. യൂയത്തെ വേർതിരിക്കുന്നത്, നെല്ലും പതിനും വേർതിരിക്കുന്നത് ആണെന്ത്? യവം വേർതിരിച്ചെടുക്കുന്നത് അല്ലേ. യവം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിൽ അതിന് വേർതിരിക്കില്ലേ? ആദ്യം അതിൻ്റെ എന്താണ് അതിനെ പറയുന്നത്, കറ്റ, അതിൽ നിന്ന് അതിനെ വേർതിരിക്കണം, അടിച്ച് പൊഴിച്ചെടുക്കണം. പിന്നെ അതിനെ എന്താണ് കൊത്തിയെടുക്കണം, വേർതിരിക്കണം. അങ്ങനെ പലതരത്തിൽ വേർതിരിച്ചെടുക്കേണ്ടി വരുന്നത് കൊണ്ടാണ് എന്താണ് അമിശ്രണം, വേർതിരിക്കുക. യൂയത്തെ യവ വേർതിരിക്കപ്പെടുന്നതെന്നർത്ഥം. ലൂഞ്ഞ് ഛേദനെ ലൂയതെ ഛേദിച്ചത്, ലവം എന്ന് വെച്ചാൽ അംശം, ഛേദിച്ചെടുത്ത ഒരു ഭാഗം, ഛേദിക്കപ്പെട്ടത്. കട്ട് ചെയ്താൽ കിട്ടുന്നതാണെന്ത്? ലവം എന്ന് വെച്ചാൽ അംശം. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, രണ്ടും സയാമീസ് ഇരട്ടകളായിരിക്കും. അതിനെ ഛേദിച്ച് രണ്ടാക്കി ഒന്ന് ലവം. ആർക്കറിയാം, പറഞ്ഞു കേട്ടിട്ട് അതുപോലെയൊക്കെ ഇരിക്കുന്നു. സപ്ന അത് നവസപ്ന, പക്ഷെ അത് യോജിക്കുന്നുണ്ട്. ഇരട്ടകൾ ഒന്ന് ഛേദിച്ചത് സ്ത തവ സ്തൂയത്തെ അനേന, എന്തുകൊണ്ടാണോ സ്തുതിക്കുന്നത്? അവിടെ എന്തുവരുന്നു? ഷ്ടുഞ്ഞ സ്തുതോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുവരും? ധാത്വാദേ ഷ നിമിത്താപായേ നൈമിത്തികസ്യപായ സ്തു ആന്നിരിക്കുന്നു സ്തവ. ഇത് ഭാവാർത്ഥത്തിലും വരാം, കർമാർത്ഥത്തിലും വരാം. സ്തുതി സ്തവം, സ്തുതി സ്തവനം, സ്തുതി. എങ്ങനെയാ പ്രയോഗം? അതനുസരിച്ച് പ്രയോഗത്തിനനുസരിച്ച് അർത്ഥം എങ്ങനെയാണോ അങ്ങനെ. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നതാണ്. പവഹ പൂഞ്ഞ പവനെ, പവഹ ഗരഹാനുലയിന് മാത്രം അങ്ങനെ ഒരു വിഗ്രഹം കൊടുത്തിട്ടില്ല. ഗരഹാനുലയിന് അങ്ങനെ ഒരു വിഗ്രഹം കൊടുത്തിട്ടില്ലേ? ഏതില്? തീര്യത അനേന എന്ന് പറയുന്ന ഒരു കരണാർത്ഥത്തിൽ ഗരഹ പറയാൻ പറ്റില്ല. എവിടെ ഗരഹ? വിഷം എന്നുള്ള ഗരഹ. ആ അങ്ങനെയും പറയാം, വിഷം. അനേനാന്നോ? അങ്ങനെയാണ് ബാക്കിയുള്ളതിന്റെ അർത്ഥം. അങ്ങനെയാണല്ലോ കൊടുത്തത്. ഏതെങ്കിലും അനേനാന്നോ അസ്മാത്തെന്നോ ഒക്കെ പറഞ്ഞിട്ടാണല്ലോ എല്ലാത്തിന്റെ അർത്ഥം കൊടുക്കാണ്. അല്ല, കർമ്മണി അനേനാന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്താണ്, എന്തുകൊണ്ടാണോ അല്ലേ നികരണം ചെയ്യപ്പെടുന്നത്, അങ്ങനെ വേണമെങ്കിലും പറയാം. അതിലുള്ള ദോഷങ്ങളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയാം. പ്രസിദ്ധമായ അർത്ഥത്തിന് പ്രസിദ്ധമായ വിഗ്രഹം വിഷം എന്നുള്ള കാണാം. ഗരത തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പ്രയോഗത്തിലുണ്ടല്ലോ. അഗ്നിതോ ഗരതശ്ചൈവ മനുസ്മൃതിയിലും മറ്റും വരുന്നു. വിഷം കൊടുക്കുന്നവൻ ഒക്കെ വിഷം എന്നുള്ള അർത്ഥമാണ് പ്രധാനമായിട്ട്. ഇവിടെ ഒരു വാർത്തയും വരുന്നുണ്ട്, സിദ്ധാന്തോതിയിൽ വരുന്നതാണ്. ഖഞ്ഞർത്തെ കവിധാനം. അതായത് ഖഞ്ഞു വന്നു കഴിഞ്ഞാൽ കായുടെ പ്രയോജനം ചെയ്യത്തില്ല, കിത്തിന്റെ. കിത്ത് വേണ്ടടുത്ത് എന്ത് ചെയ്യുന്നു? ഖഞ്ഞർത്ഥത്തിൽ കവിധിക്കുന്നു. പ്രതിഷ്ഠന്തി അസ്മിൻ, പ്രതിഷ്ഠന്തേ അസ്മിൻ, അങ്ങനെ പ്രതിഷ്ഠന്തേ അസ്മിൻ അങ്ങനെ വിഗ്രഹിക്കുന്നു. ഖഞ്ഞർത്തെ കവിധാനം. പ്രസ്ഥം, പ്രസ്ഥം എന്ന് പറയുന്ന പഴയകാലത്തെ അളവ് പാത്രം. പണ്ടത്തെ പല ദേശങ്ങളിലും പലതരത്തിലാണ് അളന്നിരുന്നത്. പിന്നീട് നമ്മുടെ നാട്ടിൽ പറ എന്നൊക്കെ പറയും. അളവെല്ലായിടത്തും ഒരുപോലെയല്ല, അതിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. പ്രാപൂർവത്തിലുള്ള സ്ഥാധാതുവിൽ നിന്ന് ഖഞ്ഞർത്ഥത്തിൽ കാവുന്നു. ഇവിടെ അധികരണാർത്ഥത്തിൽ അതിൽ ഇരിക്കുന്നു ധനധാന്യാധികം. പ്രതിഷ്ഠന്തി അസ്മിൻ ധാന്യ അനി, അങ്ങനെ. പ്രസ്ഥ, പ്രാ വരുമ്പോൾ സ്ഥാധാതുവിന് ആത്മനിയോഗം വരും. സമവപ്രവിഭ്യസ്ഥ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠന്തയെന്ന് പറഞ്ഞു. പ്രായ സ്ഥാ വന്നപ്പോ എന്ത് ചെയ്തു? പ്രാസ്ഥ കാന്ന് വന്നു. ഇഷ്ടാഗതി എന്ന് പറഞ്ഞ ഇവിടെയും ധാത്വാദേശ നിമിത്താവായി നൈമിത്തിക പ്രസ്ഥാന്നിരിക്കുന്ന സൂത്രമെന്നും ആതോലോപ ഇടിച്ച പ്രസ്ഥ പ്രാതിസഞ്ജാസ്വത്വത്തിൽ പ്രസ്ഥ വിഘ്ന വിഹന്തി അസ്മിൻ അല്ലെങ്കിൽ വിഹന്യത അനേന അങ്ങനെ വേണം പറയാം. വിഘ്നത്തിൽ നശിച്ചു പോകുന്ന ഒരാൾ അധികരണാർത്ഥത്തിൽ എഴുതാം, അല്ലെങ്കിൽ വിഘ്നം കൊണ്ട് നശിക്കുന്നു അങ്ങനെ എടുക്കാം. വിഷത്തിൽ നശിക്കുന്നു ക്രമികൾ അങ്ങനെ എടുക്കാം അല്ലേ. പിന്നെ വിഷം കൊണ്ട് നശിക്കുന്നു, അതുകൊണ്ട് ഗീര്യത അനേന എന്ന് പറയുന്ന പോലെ തന്നെ വീഹന പരത്തിലെന്ത് തോന്നുന്നു ഒക്കെ വന്നു. കിത്തിന്റെ പ്രയോജനമാണ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കിത്ത് വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ഗമഹന ജനഘന ഘസാലോപ കിങ്തി അനങ്ങി. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഹോഹന്തേർ ജനന്വേഷ കുത്തും. അതിനു വേണ്ടിയിട്ടാണ് ഖഞ്ഞർത്ഥത്തിൽ കാവ്യത്തിൽ. അപ്പൊ ഖഞ്ഞ് വരേണ്ട സ്ഥാനത്ത് എവിടെയെങ്കിലും സംപ്രസാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കാവ കാവേണം. അപ്പൊ വീഹന കാവുന്നു, കിത്താണ് ആ ഇരുന്നു, ഗമഹന ഗമഹന ജനഘന ഖസാൻ ലോകത്തിനങ്ങി പോന്തിരിഞ്ഞു കുത്തും വിഘ്ന വിഘ്ന ആ വിഘ്ന ധാരാളം പ്രയോഗിക്കുന്നതാണ്. പിന്നെ ധാരാളം സൂത്രങ്ങളുണ്ട് ഇവിടെ, നമുക്കൊക്കെ നോക്കിയല്ല നോക്കണം, അല്ലെങ്കിൽ പിന്നെ ലോകസിദ്ധാന്തോതി അങ്ങ് നോക്കുന്ന നല്ലത്. അതാണല്ലോ അടുത്ത് വരുന്ന ലോകസിദ്ധാന്ത മതി അല്ലേ. ആയിട്ടുള്ളത് ദു ഇത് യസ്യ ദ്വിത് ഡു പച്ചഷ്പാകെ ഡു വപ് ബീജസന്താനെ ഡു വെപ്ര കമ്പനെ അത് അത് ടു ആണ്, അത് വേറെ, ഇത് ഡു ആണ്. ഡു ക്രിഞ്ഞ് കരണേ, ഇതിലെ പ്രസിദ്ധമായി സാധാരണ പ്രയോഗത്തിൽ വരുന്ന ഇതാണ് ഡു ക്രിഞ്ഞ് കരണേ. പക്ഷെ ആ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടില്ല, ഒരുപക്ഷെ ആ ശബ്ദത്തിന് പിൽക്കാലത്തായിരിക്കും പ്രസിദ്ധി വന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നൊന്നും അങ്ങനെ പ്രയോഗത്തിലുള്ളതല്ല ഇത്. ഉദാഹരണങ്ങൾ തന്നെ സാഹിത്യത്തിൽ കിട്ടാൻ പ്രയാസമാണ്. ഇതിനൊക്കെ ഉദാഹരണം കൊടുക്കുന്നത് ഭട്ടികാവ്യത്തിൽ നിന്നാണ്. ഭട്ടികാവ്യം എന്ന് പറയുന്നത് ഈ ഉദാഹരണങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാവ്യമാണ്, അതുകൊണ്ട് അതിൽ കിട്ടും. പക്ഷെ കൃത്രിമം സർവ്വസാധാരണമാണ്, മലയാളത്തിൽ ഉപയോഗിക്കുന്നു. തമിഴിലുണ്ടോ? ഇല്ല. ഇതിന്റെ പ്രത്യേകത പറയുന്നു, അകർത്തിരിച്ച കാരക സഞ്ജ്ഞയാമെന്ന് പറഞ്ഞെങ്കിലും അയം ഭാവേവ സ്വഭാവ. പ്രയോഗം ഭാവത്തിലാണ്, സ്വഭാവം എന്ന് വെച്ചാൽ പ്രയോഗാനുസാരമാണ്. അതുകൊണ്ട് ഇതിന്റെ രൂപം ഭാവത്തിലേ വരാറുള്ളൂ എന്നർത്ഥം. പാകേന നിർവൃത്തം പക്ത്രിമം, പാകം ചെയ്തെന്നർത്ഥം, പാകം ചെയ്തത് ആണ് പക്ത്രിമം. അങ്ങനെ പ്രയോഗിക്കാറില്ല, പച്ച ധാതുവിൽ നിന്ന് എന്തോരം ടു പച്ചഷ് പാകെ ദ്വിത്തായി ഉണ്ടെന്ന് പച്ച ധാതുവിൽ നിന്ന് ദ്വിത്തഹത്രി പ്രത്യം വരുന്നത് ത്രി കായത്താണ് ശേഷിക്കുന്ന എന്താ ത്രി പച്ച ത്രീ എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു കുത്തുമെന്ന് എന്തോരും പക്ത്രി എന്ന് വരുന്നു ഗുണം എവിടുന്ന് വരുന്നു ഗുണം എങ്ങനെ പ്രാപ്തമാകുന്നു പച്ചൽ ഗുണം വരൂ എന്താണ് പോകുന്നതിന് വയസ്സുകളെ പെടുത്തി എന്താണ് പുഗന്ധസ്യ ലഘുബദ്ധസ്യ ഇക്കിനാണ് ഗുണം വരുന്നത് ഇവിടെ അത് വരത്തില്ല ചോക്കു വന്നിട്ട് എന്തോരും പക് ഇത്രയെന്നിരിക്കും ഇതിപ്പോ കൃതന്തമാണോ ഇവിടെ ഒരു ഇതിൽ നിന്നൊരു തദ്ധിത പ്രത്യയത്തെ വിധിക്കുന്നു ആ തദ്ധിത പ്രത്യയത്തോട് കൂടി ഇത് പ്രയോഗിക്കാവും അങ്ങനെ പ്രയോഗം വരത്തുള്ളൂ അതിന് ത്രേർ മപ്പ് നിത്യം മപ്പ് മമ്മായ എങ്ങനെ ജസ്തും വന്നു അനുനാസിയും വന്നപ്പോ എന്തായി മം മപ്പാണ് ത്രീയിൽ നിന്ന് മപ്പ് വരും ഇതിന്റെ ഇത് തദ്ധിത പ്രകടനത്തിൽ വരുന്നതാണ് മുമ്പ് വന്നുകൊണ്ട് ഇവിടെ നമ്പരേ കൊടുത്തിട്ടുള്ളൂ ലഘു സിദ്ധാന്തമതി അതിന്റെ നമ്പർ കാണും മൂന്നാം അധ്യായം അല്ലാതെ എത്ര അധ്യായമാണ് അത് തദ്ധിതമാണ് ആണ് വൃത്തി പറഞ്ഞിരുന്ന ത്രിപ്രത്യാന്താത് മപ്പ് ഇതിന് പൂർവ്വത്തിലെ നിർവൃത്തെ അക്ഷദ്യുതാദിപ്യ എന്ന് പറയുന്ന സൂത്രത്തിൽ നിർവൃത്തം ഇങ്ങോട്ട് വരുന്നുണ്ട് നിർവൃത്തെ അർത്ഥം ത്രിപ്രത്യാന്തത്തിൽ നിന്ന് ത്രി എന്ന് പറയുന്ന കൃപ്രത്യ അന്തത്തിൽ നിന്നും മപ് എന്ന് പറയുന്ന തദ്പ്രത്യം വരുന്നു അപ്പോ എന്തുവരുന്നു ത്രീ മപ് ത്രീ മ പകാരം പോയി ശേഷിക്കുന്ന എന്താണ് പക് ത്രീ മ പക്ത്രീമ പക്ത്രീമ പ്രാതിസഞ്ജ വരുന്നു എങ്ങനെ കൃദ്ധ സമാസാസ്യ അത് ദൂരെ പറഞ്ഞതുപോലെ അല്ല പിന്നെ എങ്ങനെയാണ് തദ്ധിതമാണെന്നുള്ള വ്യത്യാസം നേരത്തെയും അതുപോലെ വന്നിട്ടുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എവിടെയാണോ സമാസാന്തങ്ങൾ വന്നിടത്ത് അവിടെയാണ് തദ്ധിതാഹ അന്നശ്ച ബഹുവ്രീത്തനം സമാസാന്തം രാജാകസഭ്യഷ്ടച്ച് ഇതൊക്കെ തദ്ധിതമായോണ്ട് എന്ത് വരുന്നു തദ്ധിതാന്തമായോണ്ട് പ്രാതിസഞ്ജ വരുന്നു അപ്പോ ഭാവാർത്ഥത്തിലാണ് പക്ത്രി മ നംസകത്തിൽ എന്തുവരുന്നു ഇത് വിശേഷത്തിനനുസരിച്ച് ഒരു വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുല്ലിംഗോ സ്ത്രീലിംഗോ നമസ്കലിംഗോ വരാം. പുല്ലിംഗത്തിൽ വരികയാണെങ്കിൽ പത്രി മഹ പത്രിമം പത്രിമ അങ്ങനെ വരും. ആണ് ത്രിപ്രത്യാന്താത് മപ്പ് നിർവൃത്തെ അർത്ഥേ നിത്യഗ്രഹണാ ത്രിമപ് വിഷയ. നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ത്രീ വന്നാൽ മപ്പ് വന്നിരിക്കും, അതാണ് ത്രിമപ് വിഷയം എന്ന് പറയുന്നത്. മപ്പ് അനുബന്ധിയായിരിക്കും എന്നർത്ഥം, മപ്പിനോട് കൂടിയിരിക്കും എന്നർത്ഥം. അങ്ങനെ അതിപ്പോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, പാണിനിയെടുത്ത് ചോദിക്കണം. ഞാനല്ല വിധിച്ചത്, ഞാൻ നിരപരാധിയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? പിന്നെ പാണിനി എന്തുകൊണ്ടാണ് വിധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരണ്ടേ? നിർവൃത്താർത്ഥം വരണ്ടേ? പിന്നെ വേറെ എന്തെല്ലാം? നമ്മൾ തദ്ധിതം പഠിച്ചില്ലല്ലോ. അവിടെ ഇനി എന്തൊക്കെയാ വരുന്നതെന്ന് നമുക്കറിയാമോ? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിത്യമെന്ന് പറഞ്ഞിട്ട് പിന്നെ അപവാദാക്കാനുള്ള വകുപ്പുണ്ടോ? നിത്യമെന്ന് പറഞ്ഞിട്ട് പിന്നെയും അപവാദാക്കാനുള്ള രീതികളുണ്ടോ? ഇല്ല, നിത്യം എന്ന് പറഞ്ഞാൽ മഹാവിഭാഷാധികാരത്തിൽ വരുന്നതാണ്. വിഭാഷ ഇവിടെ അപ്പോൾ കൃത്പ്രത്യം, അതിൻ്റെ ചുരുക്കം ഇതാണ്, ത്രീ എന്ന് പറയുന്ന പ്രത്യയം മപ്പ് പ്രത്യയത്തെ കൂടാതെ ഉപയോഗിക്കാൻ പാടില്ല, ഇതാണ് അതിൻ്റെ ചുരുക്കം. ത്രീ എന്ന് പറയുന്ന പ്രത്യയം മപ്പെന്ന് പറയുന്ന പ്രത്യയം എല്ലാം ഉപയോഗിക്കരുത്, അതാണ്. ഇത് പ്രസിദ്ധമായതാണ് കൃത്രിമം. ഡുക്രിഞ്ഞ് കരണേ ക്രീൽ ക്രീൽ നിന്ന് എന്തോരം പിതഹ ത്രീ കൃ ത്രീ. അവിടെയാണ് കിത്തിന്റെ പ്രയോജനം വരുന്നത്. എന്താണ് ഗുണത്തെ നിഷേധിക്കുന്നു. കൃത്രി തേർ മപ് നിത്യം, മപ്പ് വന്നപ്പോ എന്തായി? കൃത്രിമ കൃത്രിമ നമസ്കാരത്തിൽ കൃത്രിമം കൃത്രിമ കൃത്രിമ വിശേഷങ്ങളായി ഉപയോഗിക്കുന്നു. കൃത്രിമം വനം അങ്ങനെയൊക്കെ. കൃത്രിമ ഗ്രാമ കൃത്രിമ വാടിക ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പേജ് ഏതിൻ്റെ? സിദ്ധാന്തോന്തിന്റെ പേജ് 331. പാകം ചെയ്തത് കൃത്രിമം എന്ന് വെച്ചാൽ നിർമ്മിച്ചത്, സ്വാഭാവികമല്ല എന്നർത്ഥം. കൃത്രിമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്നു. കൃത്രിമം ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നു, സ്വാഭാവികമല്ല. പക്തൃമം എന്ന് വെച്ചാൽ പാകം ചെയ്തത്. ത്രീ ആ പക്ഷേ സ്ത്രീയിൽ നിന്ന് ഭാവാർത്ഥം വരും, മപ്പുമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് രൂപവും വരും. അവിടെ കൂടുതലായി വരുന്നത് എന്താണ്? നിർവൃത്തം എന്ന് വരും. ഭാവാർത്ഥത്തിലാണെങ്കിൽ പജു ധാതുവിൽ നിന്നും ഖഞ്ഞു വന്നാലും പാകം ശ്രദ്ധിക്കും, പാകം. പക്ഷെ അത് ഇവിടെ അതല്ല, കേവലം പച്ച ധാതുവിൽ നിന്ന് ഖഞ്ഞു വന്ന് പാകം എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാകം, പച്ചനം. ഇലൊട്ട് വന്നാൽ പച്ചനം, തിന് വന്നാൽ പക്തി. എല്ലായിടത്തും പാകാർത്ഥമാണ്, പക്തി പച്ചനം പാക. പക്ഷെ ഇവിടെ എന്താ അർത്ഥം കൂടുതലായി വരുന്നത്? പാകം കൊണ്ട് ശ്രദ്ധിച്ചത്, നിർവർത്തിച്ച എന്തോ അത്. വിശേഷണമായിട്ട് വരുമ്പം പക്തൃമം അന്നം, അങ്ങനെ വരും. അല്ല പറഞ്ഞത് വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പാക എന്ന് പറഞ്ഞാൽ വിശേഷണമാക്കണ്ട. ഇതങ്ങനെയല്ല, വിശേഷണമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ കൂടുതൽ അതുകൊണ്ട് ശ്രദ്ധിച്ചത്, അങ്ങനെ അർത്ഥം. പാകം കൊണ്ട് ശ്രദ്ധിച്ചതായ പക്തൃമം ഫലം, അങ്ങനെ വരും. പക്വമല്ല പാകം, പക്വമല്ല പാകം, പാകക്രിയ. അതുകൊണ്ട് ഉണ്ടാക്കിയ അന്നം, അതാണ് വിശേഷണമെന്ന് പറയുന്നത്. അത് അന്നത്തിൻ്റെ വിശേഷണമായിട്ട് വരും. അതുപോലെ വിശേഷണമായിട്ടാണ് ഉപയോഗിക്കുന്നത്, എല്ലാ ലിംഗങ്ങളിലും പ്രയോഗിക്കും. ഭാവാർത്ഥത്തിൽ നിന്ന് കൂടുതലായിട്ട് നിർവൃത്തം എന്നുള്ള അർത്ഥം കൂടെ കിട്ടും. പാകം കൊണ്ട് ശ്രദ്ധിച്ചത് എന്നുള്ള അർത്ഥം കിട്ടും. വെറും പാകമല്ല അതിൻ്റെ. അതാണ് നിത്യഗ്രഹണാനക്രേർമഭിഷേഹ അതേവ ത്രിയന്തേന ന വിഗ്രഹ. അതുകൊണ്ട് തന്നെ എന്താണ് പാകേന നിർവൃത്തം എന്ന് പറഞ്ഞ അതുകൊണ്ടാണോ എന്നുവെച്ചാൽ, ഇവിടെ അത് നിത്യമാണ്. നിത്യമാകുമ്പോൾ സ്വപദത്തെ വിഗ്രഹിക്കാൻ ഒക്കത്തില്ല, അസ്വപദ വിഗ്രഹത്തിന് വേണം വിഗ്രഹിക്കാൻ. അല്ലെങ്കിൽ നിത്യശബ്ദമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? പാകേന നിർവൃത്തം പക്തൃമം, അങ്ങനെ വിഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ത്രിയന്തുമായിട്ട്, അതായത് എങ്ങനെ വിഗ്രഹിക്കാൻ പാടില്ല, പക്തൃ കൃത്രി, കൃത്രി എന്ന് വന്നിട്ട് ഇക്കാരാന്തമല്ലേ. കൃത്രിന നംസലിംഗത്തിലാണെങ്കിൽ നിർവൃത്തം അങ്ങനെ വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? വിപ്പ് നിത്യമായതുകൊണ്ട് കൃത്രി മാത്രമായിട്ട് ഒരിക്കലും നിൽക്കത്തില്ല. ഇപ്പോടുകൂടി അതിരിക്കത്തുള്ളൂ. മപ്പ് മപ്പ്. അപ്പോ അത്രയും ഭാഗം വെച്ച് വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. ഈ വരുന്ന പ്രത്യയം നിത്യമാണ്. രൂപം എന്ന് പറയുന്നത് കൃത്രിമം ആണ്. കൃത്രിന നിർവൃത്തം, അങ്ങനെ ഒന്നും വിഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു ശബ്ദമേ ഇല്ല. മപ്പ് വരാതെ ഒരു ശബ്ദമില്ല. അപ്പൊ കൃത്രിമം എന്നേ വരത്തുള്ളൂ. പക്ഷേ കൃത്രിയിൽ നിന്നും മപ്പ് വരുന്ന അർത്ഥത്തെ വിഗ്രഹത്തിലൂടെ പറയണമെങ്കിൽ അപ്പൊ പിന്നെ എന്താ വഴി? വേറെ ഒരു ശബ്ദം കൊണ്ട് വിഗ്രഹിക്കുക. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പാകേന നിർവൃത്തം. അപ്പൊ ഈ പാകം എന്ന് പറയുന്ന എന്തിന്റെ അർത്ഥം? പക്തൃയുടെ അർത്ഥം പാകം, കാരണം ഭാവാർത്ഥത്തിൽ വന്നതുകൊണ്ട്. അപ്പൊ പാകേന നിർവൃത്തം പക്തൃമം, അങ്ങനെ വരത്തുള്ളൂ. പക്തൃന നിർവൃത്തം അങ്ങനെ സിദ്ധം, അങ്ങനെയൊന്നും വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. പക്തൃ ഒറ്റയ്ക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് നിത്യഗ്രഹണ ത്രിമഭിഷേഹ അതേ വക്രിയന്തേന ന വിഗ്രഹ. ക്രിയന്തമായിട്ട് വിഗ്രഹം വരുന്നില്ല. ദുപചഷ് പാകേന നിർവൃത്തം പക്തൃമം, ഡുവപ് ഉപ്തൃമം. ഡുവപ് ബീജസന്താനെ വപ് വിതയ്ക്കുക. വപ് പരത്തിൽ എന്ത് വരുന്നു? വപനം, വപനേന നിർവൃത്രം, നിർവൃത്തം. വപ് പദത്തിൽ എന്ത് വരുന്നു? സ്ത്രീ വന്നപ്പോ എന്തായി? കിത്തായോണ്ട് എന്ത് വരുന്നു? വജസ്വഭിജാതീന കിതി സമ്പ്രസാരണം സമ്പ്രസാരണ പൂർവരൂപമെന്ന് ഉപ്ത്രി. വപനേന നിർവൃത്തം എന്ന് വെച്ചാൽ വിതച്ചത്, വിതച്ച വയൽ. ഒപ്ത്രിമം ക്ഷേത്രം, വിതച്ചു കഴിഞ്ഞ സ്ഥലം, പണിയെല്ലാം കഴിഞ്ഞു, ഉഴുത് വിതച്ചു. ഉപ്ത്രി അവിടെ എന്ത് ചെയ്തു? മപ്പ് വന്നു. ഉപ്ത്രി മം നിർവൃത്തം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചത്, ശ്രദ്ധിച്ചത്. ട്വിതോ അധുച്ച്, നേരത്തെ പറഞ്ഞത് ദ്വിത്താണ്, ഇത് ട്വിത്ത്. ടു വേപ്പർ കമ്പനി, ടു ടു. അതിൽ നിന്നെന്താ വരുന്നത്? അധുച്ച്, വേപ്പ് അധുച്ച്, വേപ്പ് അധു. ഇതും ഭാവാർത്ഥത്തിലാണ്. ശരീരേ മേ രോമഹർഷശ്ച ജായതേ. അപ്പൊ വേപധു എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനം. ഭാവാർത്ഥം അല്ലേ? വേപനം, വിറയൽ. കമ്പനം എന്ന് പറഞ്ഞാൽ വിറയൽ. വേപധു വേപ്പിൽ നിന്ന് എന്തോന്നു? അധു, വേപ്പ് അധു. വേപധു പ്രാദേശിക സ്വദ്വത്തി വേപധുഹു, വിറയലെന്ന് അർത്ഥം. സ്വയത്തു ടോസി ഗതി വൃദ്ധിയോ സ്വി, സ്വിയാണ് ടോസ്വി ഗതി വൃദ്ധിയോ. ഗത്യർത്ഥത്തിലും വൃദ്ധിയർത്ഥത്തിലും പ്രയോഗിക്കും, വൃദ്ധിയർത്ഥത്തിലോ കൂടുതലും പ്രയോഗിക്കുന്നു. സ്വിയിൽ നിന്ന് എന്ത് വരുന്നു? അധിച്ചു വരുന്നു. സ്വി അധു എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഗുണായാദേശം. സ്വയധു ശരീരത്തിൽ വീർപ്പ്, നീര് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? സ്വയധു ശരീരം വീർത്ത് വരിക, വൃദ്ധി. പ്രാതിസഞ്ജ ഒന്ന് ഉകാരാന്തമായി വരുന്നു. ഇവിടെയും പറയുന്നു അയമഭി സ്വഭാവാത് ഭാവ ഏവ. ഇത് ഈ ശബ്ദം, ഇതും ഏപധു ശ്വേധു ഒക്കെ അതാണ്, നീര്, വിറയൽ. ഇങ്ങനെ ഭാവാർത്ഥത്തിലാ പ്രയോഗിക്കുന്നു. സ്വഭാവം എന്ന് വെച്ചാൽ പ്രയോഗാനുസാരമാണ്, ആദ്യം പറഞ്ഞതാ, പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. യജയാച്ച യതവിച്ഛപ്ത അപ്രക്ഷരക്ഷോർ യജ ദേവപൂജ സംഗതികരണ ദാനേഷു യാച് യാജ്ഞായ യതി പ്രയത്നേ മിച്ഛ ഗത്യർത്ഥത്തിലാണ്, പക്ഷെ എന്റെ പ്രയോഗം ഒന്നുള്ളതല്ല. പ്രച്ഛഞ്ഞിപ്സായ രക്ഷ രക്ഷണേ രക്ഷാർത്ഥത്തിന് വിശ്വനൊഴുക ബാക്കിയെല്ലാം പ്രയോഗത്തിലുള്ളതാണ്. ആദ്യം യജ് ധാതു എന്നു ഇവിടെ വിധിക്കുന്ന പ്രത്യേകം എന്താണ്? നങ്ങ്, നങ്ങ്. യജ് പരത്തിൽ എന്തുവരുന്നു? ന. എന്തുവരുന്നു? യജ്ന്നിരിക്കുമോ യജ് നാന്നിരിക്കുമ്പോ എന്തുവരുന്നു? സ്ഥിത്വം എന്നാ എന്തുവരും? ജായാണോ? അഷ്ടു ഇല്ലല്ലോ ഇവിടെ. സ്തോഹോ സ്റ്റുനാസ്റ്റു വരാം. നകാരത്തിന് എന്ത് വരണം? ഞാൻ വരണം. പക്ഷെ ഒരു പുതിയ ലിപിയാണ് വരുന്നത്. അതിന്റെ പുതിയ ലിപിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ലിപിയുണ്ട്, യജ്ഞ. അതൊരു ജായും ചേർത്ത് അത് ലിപിയാണ്. ജായും ഞായും ചേർത്തുള്ള പുതിയ ലിപിയാണ് യജ്ഞ. എങ്ങനെ യജ്ഞ? ചായും ഞായും ചേർത്ത് എഴുതി എങ്ങനെ എഴുതും? ഞാൻ ഒന്നും എഴുതി എല്ലാം എഴുതാൻ പറ്റും. ഇപ്പൊ ജായും ഞായും വേറെ ഉണ്ട. ജായം മുറിച്ചു, ഞായും മുറിച്ചു, ചേർത്ത പുതിയ ലിപിയായി. അതുകൊണ്ട് ഇത് പുതിയ ലിപിയാണ് യജ്ഞ. അത് ഇതുപോലെ മുറിച്ച് ചേർത്താണ്. അതൊക്കെ മുറിച്ച് ചേർത്ത് മുറിച്ച് പുതിയ ലിപി ഉണ്ടാക്കുന്നതാണ്. ഉച്ചാരണം അങ്ങനെ തന്നെ ലിപിയിലെ കാര്യമാണ്. ലിപി മാത്രം വ്യത്യാസം, ഉച്ചാരണം കറക്റ്റ്. അത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കും. അതേസമയം യാച്ചർ നിന്ന് നങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? സ്തുത്വം വന്നിരുന്നു. യാജ്ഞ. ഇതിന്റെ പ്രത്യേകത സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ സ്വഭാവ യാജ്ഞ. ഭാവാർത്ഥമാണ്, രണ്ടുമുണ്ട്. യാചിക്കൽ ഭാവം വെച്ച ക്രിയ, യാചനം യാജ്ഞ. യതിയിൽ നിന്ന് യത്തിൽ നിന്ന് നാ വന്നു കഴിഞ്ഞാൽ എത്തുന്ന അവിടെ എന്തോരും എരു അനുനാസിക അനുനാസികോ വന്നൂടി യത്നടുത്ത് അത് എരിന് അനുനാസികം പരവരിക്കുമ്പോ എത്തുന്ന എത്തിന്റെ പരത്തിൽ അവിടെ പദാന്തം എന്ന് പറയുന്നുണ്ടോ? പദാന്തമാണ് എത്തുന്ന യത്ന. വിശ്വന പ്രശ്നം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏത് സൂത്രത്തിലാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? സാത് സ്തുത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്, സോസ്വന സ്റ്റുവിനെ നിഷേധിക്കാൻ വേണ്ടി പഠിച്ചാണ്. വിശ്വ ഇവിടെ വിച്ച പ്രച്ഛ രണ്ടടുത്ത് എന്ത് വരുന്നു? ചോശോട്ട് അനുനാസികേച്ച നേരത്തെ വന്ന സൂത്രമാണ്. ചോശോട്ട് അനുനാസികേച്ച എന്ത് വന്നു? ചൂട്ട് വന്നിട്ട് സത്തുക്കസ്യ ചസ്യ ചൂട്ട് നേരത്തെ പറഞ്ഞു. സത്തുക്കുള്ള ചാക്ക് എന്ത് വന്നു? ചൂട്ട് വന്നിട്ട് ഇവിടെ പ്രശ്നാന്നുള്ളിടത്ത് ഗ്രഹിജ്യ വൈവതി വഷ്ടി വിച്ചതിപ്പിച്ചത് ബ്രിഞ്ചദീനാങ്കിലെ പ്രകാര സമ്പ്രസാരണം വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല എന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നേ ആസന്നകാല ഇത് ജ്ഞാപക എന്ന സമ്പ്രസാരണം പാണിനി തന്നെ പ്രശ്നം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. സമ്പ്രസാരണം വരാതെ അതുകൊണ്ട് സമ്പ്രസാരണമില്ല. സമ്പ്രസാരണം വരേണ്ടതാണ്, ഞിത്തുള്ളതുകൊണ്ട്. അപ്പൊ ചോദിക്കുന്നു എന്നാ പിന്നെ ഞിത്തന്തിന് പറയുന്ന ഞിത്വന്തു വിശ്വനെത്തിയർത്ഥ ഗുണനിഷേധമായ വിശ്വനാന്ന് പറയുന്നത് ഗുണം നിഷേധിക്കാനാണ് ഞിത്വം. സമ്പ്രസാരണത്തിന് വേണ്ടിയിട്ടല്ലാന്ന് രക്ഷയിൽ നിന്ന് ഞങ്ങ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? രക്ഷാഭ്യാനോണ സമാനപതേ രക്ഷണ.